എഴുന്നേറ്റിന് കാരണം കേൾക്കുന്നില്ല. ഈശ്വരം പേരോ ചൈതന്യം പേരാണെങ്കിൽ ചോദിച്ചോട്ടെ, അതിനെന്താ ഇവിടെ ഇപ്പൊ എന്താ പ്രശ്നം? അങ്ങനെ ആരെങ്കിലും ചോദിക്കുന്നതിനെന്താ? ഇവിടെ നിന്റെ ചൈതന്യമാണ് എന്ന് പറയുന്നതിനെന്താ ദോഷം? അത് ഒരു ഉത്തരമാണ് ആ പറഞ്ഞത്. അതിനപ്പുറമായിട്ട് ആ പറഞ്ഞത് ശരിയാണ്. എന്തുകൊണ്ടല്ലെന്നാ ചോദിക്കുന്നു? നിങ്ങളിതൊക്കെ എന്താണ് അർത്ഥം മനസ്സിലാക്കി പറയും? ആരെങ്കിലും ചൈതന്യം ഒന്നേ ഉള്ളൂ, അത് ശരിയാണ്. അപ്പൊ നിന്റെ ചൈതന്യം എന്ന് പറയുന്നതിൽ വരുന്ന ദോഷം എന്തെന്നുണ്ടോ? ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇവിടെ ഇവിടെ ഇവിടെ പറയുന്നിടത്ത് നിന്മാസം എന്ന് പറയുന്നിടത്ത് എന്തുകൊണ്ട് നിന്റെ മാസ് നീ ഈശ്വരൻ നിന്റെ ചൈതന്യം എന്ന് പറഞ്ഞാൽ വരുന്ന പ്രശ്നം എന്താണ്? ഒന്ന് ഈ പറഞ്ഞ് ശരി തന്നെയാണ്. എന്താണ് എല്ലാം അഭേദമായി പറഞ്ഞിരിക്കുന്നത്? പ്രസംഗം വേണ്ട, ഞാൻ എന്നെ എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാ ഞാൻ എന്ത് പറഞ്ഞു എന്നാ യോജിക്കുന്നു. അത് നിങ്ങളോട് പ്രസംഗിക്കാൻ പറയല്ല, അതിനുത്തരം ഞാൻ എന്നിട്ട് പറഞ്ഞു. കേട്ടില്ല, ശരി. അതുകൊണ്ട് ആ ഈശ്വരൻ അറിവാണെന്നാണ് ഗുരു പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എല്ലാം പലയിടത്തും പറഞ്ഞിരിക്കുന്നു. അതിന് ഞാൻ ഗദ്യ പ്രാർത്ഥനയൊക്കെ പറയാൻ പറഞ്ഞിരുന്നു, ഞാൻ മറന്നുപോയി. ഈശ്വരൻ അറിവാണ്, ഇതാണ് ഗുരുവിന്റെ സിദ്ധാന്തം. പല സ്ഥലത്തും പറയുന്ന അതാണ്, ഈശ്വരൻ അറിവാണ്. നിന്റെ ചൈതന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ സ്വരൂപമായിരിക്കുന്ന ചൈതന്യം എന്ന് പറഞ്ഞാൽ അത് നീ തന്നെയാണ് ആ ചൈതന്യം. ഒരു വ്യാഖ്യാനം പറയുമ്പോഴേ ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ വേറൊരാൾ പറഞ്ഞു അതുകൊണ്ട് ശരിയാണ് തെറ്റാണെന്ന് ധരിക്കരുത്. നമ്മൾക്കത് ബോധ്യപ്പെടണം, അതിന്റെ യുക്തി എന്താണ് അല്ലെങ്കിൽ അതിന്റെ പ്രമാണം എന്താണ് എന്നുള്ളത് നമുക്ക് സ്വയം ബോധ്യപ്പെട്ടാല് വേറൊരാളെ പോയി പോയി നമുക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും. അല്ലാതെ നിങ്ങൾ അവിടെ പോയിട്ട് ഞങ്ങളെ ഇങ്ങനെയാ പഠിപ്പിച്ചതെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അങ്ങനെ പറഞ്ഞാൽ അവരോട് നിങ്ങളെ പഠിപ്പിച്ചവരും വിവരമില്ലെന്ന് പറയും, മനസ്സിലായി? അപ്പൊ അതുകൊണ്ട് കാര്യമില്ല. അത് ഒരാ ഒരു സംശയം വന്നു കഴിഞ്ഞാൽ അത് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിവ്. അപ്പൊ അത് കൃത്യമായി മനസ്സിലായി കഴിഞ്ഞാൽ അതില് ഇങ്ങനെ ഒരു സംശയം വരാം എന്ന് കണ്ടുകൊണ്ടാണ് അതങ്ങനെ വ്യാഖ്യാനിക്കുന്നത്. നിന്റെ ചൈതന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രശ്നം വരാം, നീ വേറെ ചൈതന്യം വേറെ, എന്തുകൊണ്ടത് രണ്ടും ആയിക്കൂടാ? ഇവിടെ ആരെ കുറിച്ചാണ് പറയുന്നത്? ദൈവത്തെ കുറിച്ചാണ്. ദൈവം എന്താണ്? ദൈവം അറിവാണെന്നാണ് ഗുരു എല്ലായിടത്തും പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞിരിക്കുന്നു. അത് കൃത്യമായി നമുക്ക്, അല്ലാതെ നിങ്ങളത് എന്റെ തലയെ കൊണ്ടുവയ്ക്കരുത്. ഇങ്ങനെ ഇന്നാര് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ പറയും എന്നൊന്നും പറയരുത്. നമുക്ക് ബോധ്യപ്പെട്ട കാര്യം പറയാം. അത് ആര് പറഞ്ഞാലും ശരി, ഞാൻ പറഞ്ഞത് തെറ്റാണെന്നാണ് ബോധ്യപ്പെടുകയാണെങ്കിൽ അത് തള്ളിക്കളയണം. ഞാനങ്ങനെ എപ്പോഴും ശരിയായി കൊള്ളണമെന്ന് നിർബന്ധമൊന്നുമില്ല. ലോകത്ത് ആരും അങ്ങനെയില്ല. തെറ്റൊക്കെ എവിടെയും വരാം. അപ്പൊ അതുകൊണ്ട് നമുക്ക് ബോധ്യപ്പെടുന്നത് വരെ അത് ശരിയാവത്തുള്ളൂ. അല്ല വേറെ ആരെങ്കിലും പറഞ്ഞുകൊണ്ടൊന്നും ശരിയാവത്തില്ല, അങ്ങനെ ധരിച്ചടയത് സ്വയം ബോധ്യപ്പെടണം. ഇവര് ദൈവം അറിവാണെന്ന് പറയുന്നുണ്ട്, ഉണ്ടോ? ഇതൊക്കെ ആൾക്കാർ പലതരത്തിൽ വ്യാഖ്യാനിച്ച് ഓളമാക്കി ഇട്ടിരിക്കുന്നതുകൊണ്ടാണ് ഞാനത് പ്രത്യേകിച്ച് ഊന്നി പറയുന്നത്. എന്നാലും നിങ്ങൾ ആ പോയിന്റുകൾ മനസ്സിലാക്കുന്നില്ല, അവിടെ കുഴപ്പം. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ വേറെ ആൾക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റും, ഒരാൾ ചോദ്യം ചോദിച്ചാൽ എന്തും മറുപടി പറയും. ആഴമേറും നിന്മകസ എന്ന് പറഞ്ഞാൽ എന്താ ആഴമേറും എന്നാ പറഞ്ഞു? ആഴം എന്ന് പറഞ്ഞാൽ എന്താ, എന്താണ് ആഴം? ചിന്തിച്ചു സമഗ്രമെന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞെന്താണ്? അടുത്തൊട്ട് അറിയാൻ വയ്യാത്തതായ അതാണ് ആഴം. ഇവിടെ എന്തിനാണ് പറഞ്ഞത്? എങ്ങനെ ബോധ്യപ്പെടുത്താൻ? തന്നെ അന്യമല്ലാതെ ഞാൻ പറഞ്ഞതേ പറയാമോ? ഞാൻ പറഞ്ഞ് നിങ്ങൾ എന്ത് മനസ്സിലാക്കിയെന്ന് പ്രസംഗിക്കരുത്, അധിക പ്രസംഗം നടത്തരുത്. അങ്ങനെ പ്രസംഗിക്കുന്ന ഞാൻ പറയേണ്ട കാര്യമില്ല. ഞാൻ ചോദിക്കുന്ന എന്തിനാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? അതിലെന്തെങ്കിലും സംശയമുണ്ടോ? അല്ല, നിങ്ങളിന്ന് പ്രസംഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ രണ്ടുപേരുടെ പ്രസംഗം കൂടെ ഞാൻ ഓർത്തല്ലേ ഉള്ളു. നിങ്ങളും പ്രസംഗിക്കും, ഞാനും പ്രസംഗിക്കും, അത് ശരിയാവില്ല. ഒരാൾ പ്രസംഗിച്ചാൽ മതി, മറ്റുള്ളവരെ കേട്ടിട്ട് അവർ സംശയം ഉണ്ടെങ്കിൽ അത് പറയും. ആഴമെന്ന് പറഞ്ഞ വിശേഷമെന്ന് ഞാൻ പറഞ്ഞു. പ്രക്രിയ എന്ന് ഞാൻ പറഞ്ഞു. വിശേഷങ്ങൾ ഏതെന്ന് ഞാൻ പറഞ്ഞു. എന്താണ് വിശേഷണം എന്ന് പറഞ്ഞ ഏതിന്? ആഗമെന്ന് പറയുന്ന വിശേഷണമാണ്. പിന്നെ പിന്നെ വേറെ ഏതാണ് വിശേഷണം? നിത്യസുഖം. ഈ രണ്ട് മൂന്ന് വിശേഷങ്ങൾ കുറിച്ചാണ് പറഞ്ഞത്. ആഴമെന്ന് പറയുന്ന വിശേഷം തന്നെയാണ്, പക്ഷെ ഞാനത് പറഞ്ഞില്ല. ഞാൻ ഈ പറഞ്ഞതിനെ എന്തോ തലതിരിച്ച് ധരിച്ചിട്ടാണ് ഈ പറയുന്നത്. മനസ്സിലായോ? ആഴമേറും അതായ ആഴി, അതാഴിയുടെ വിശേഷണമാണ്. പക്ഷെ ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ പറഞ്ഞത് എന്താണെന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ആഴുക എന്നുള്ളതിന് വിശേഷമായി പറഞ്ഞത് അതാണ് ക്രിയ. ആകവേ ആഴുക, പിന്നെ വാഴണം. എങ്ങനെ വാഴണം? നിത്യം വാഴണം, സുഖം വാഴണം. അതൊക്കെ ഞാൻ പറഞ്ഞ കാര്യം. ഇതൊക്കെ ഇവരൊക്കെ വ്യാഖ്യാനിച്ച് പഠിപ്പിക്കാറുണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക്. ഇപ്പൊ ഇവിടെ പോയി അതൊക്കെ കഴിയുന്നത്ര നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ആര് അതിനെ സംബന്ധിച്ച ഒരു ചോദ്യം ചോദിച്ചാലും നമ്മൾ പറഞ്ഞു കൊടുക്കാൻ ഉള്ള ശേഷിയും നമുക്കുണ്ടാവും. പിന്നെ നമ്മളെക്കാളും വലിയ മിടുക്കനാണെങ്കിൽ അവരിങ്ങോട്ട് പഠിക്കാനൊന്നും വരത്തില്ല. അത് നിങ്ങൾ പേടിക്കണ്ട, മനസ്സിലായ? നമ്മളെ മുമ്പിൽ പഠിക്കാൻ വരുന്നവൻ എപ്പോഴും എങ്ങനെയായിരിക്കും? എന്തായാലും നമ്മുടെ അത്രയും ബോധം അവർക്ക് കാണാൻ വഴിയില്ല. അപ്പൊ പിന്നെ അങ്ങനെ നിങ്ങൾ പേടിക്കണ്ട. പക്ഷെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കറക്റ്റായി പറഞ്ഞു കൊടുക്കും. അപ്പൊ ആഴമേറെന്ന് പറയുന്നത്, ഇനി ആഴമെന്ന് പറയുന്നത് വേറൊരിടത്ത് കിടപ്പുണ്ടോ? ഇവിടെ അത് ഞാൻ ഇന്നലെ പറഞ്ഞില്ല. എവിടെയാണ് കിടക്കുന്നത്? എവിടെയാണ്? ഞാൻ മുമ്പ് വ്യാഖ്യാനിച്ചാണ്. എവിടെയാണ്? ആഴയും തിരയും കാറ്റും ആഴവും. ആഴം എന്ന് പറഞ്ഞിരിക്കുന്ന തന്നെയാണ് ഇവിടുത്തെ ആഴം, രണ്ടും ഒന്ന് തന്നെ. അവിടെ ആഴം എന്ന് പറഞ്ഞ എന്തിനാണ്? മാങ്ങാത്തൊരി. ഏ, അവിടെ ആഴം എന്ന് പറഞ്ഞ എന്തിനാണ്? മഹിമ. മഹിമ എന്ന് പറഞ്ഞാൽ എന്താ? ആ, ഈശ്വരന്റെ മഹത്വമാണ് ആഴം എന്ന് പറയുന്നത്. അതും ഇതും കൂടെ ചേർത്ത് മനസ്സിലാക്കും. ഈശ്വരന്റെ മഹത്വമാണ് ഈശ്വരന്റെ ആഴമാണ് ആ ഈശ്വരന്റെ മഹത്വം. അത് പറഞ്ഞല്ലോ, അത് അനന്തമാണ്, മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് ഗ്രഹിക്കാൻ പറ്റത്തില്ല. അവിടെ എന്താണ്, ആഴത്തിൽ നമുക്ക് എല്ലാവർക്കും വസിക്കാം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, അതാണ് ഈശ്വരന്റെ മഹത്വം. അതുകൊണ്ടാണ് അവിടെ എന്താണ് ക്രമമായിട്ട് നല്ല ഉപമാന ഉപമേയങ്ങൾ പ്രയോഗിച്ചിരിക്കുന്ന ക്രമമായിട്ടുള്ള ക്രമമായിട്ട് അത് പ്രയോഗിച്ചു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം മുഴുവൻ കുളമാകും. മനസ്സിലായോ? നമ്മളിത് ഗുരുദേവകൃതികൾ വ്യാഖ്യാനിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ നോക്കണം. ഒന്ന് അതിന്റെ ഭാഷ, മറ്റൊന്നതിന്റെ ആശയം. രണ്ടും കൂടെ പൊരുത്തപ്പെടുത്തണം. ഭാഷ മാത്രം പൊരുത്തപ്പെടുത്താൻ നോക്കിയാൽ ചിലപ്പോൾ ആശയത്തിൽ നിന്നാകുന്നു. ഭാഷയെ പരിഗണിക്കാതെ ആശയത്തെ പൊരുത്തപ്പെടുത്താനും പാടില്ല. ഈ ആശയം എന്ന് പറയുന്നത് വളരെ വിപുലമാണ്, ഭാഷ എന്ന് പറയുന്നത് വളരെ പരിമിതമാണ്. അപ്പൊ ഈ പരിമിതമായ ഭാഷയെ വിപുലമായ ആശയത്തോട് ബന്ധപ്പെടുത്തണം, അതാണ് നമ്മുടെ ജോലി. ആ രണ്ടും തമ്മിലുള്ള പൊരുത്തം കണ്ടെത്തണം. അപ്പൊ അവിടെ ക്രമമായി അന്വേഷിക്കാൻ പാടില്ല. ഞാൻ മുമ്പ് പറഞ്ഞാണ് എന്തുകൊണ്ട് ക്രമമായി അന്വേഷിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ്? മുമ്പ് പറഞ്ഞാണ്, ഒരിക്കലും ഞാൻ വിശദീകരിച്ചല്ലേ. എന്തർത്ഥം മാറുന്നു? എന്തർത്ഥം മാറുന്നു? ശരിക്കും ആഴി എന്ന് പറഞ്ഞാൽ എന്താ? ആഴി എന്ന് പറയുന്ന ഈശ്വരനാണ്. ആ, ഇത് ഇവിടെ മാത്രമല്ല, ഗുരു വേറെ പലയിടത്തും പറയുന്നതാണ്. അറിവാം ആഴിയിൽ നിന്ന് വരും എല്ലാ ഉടമ്പിനും. അവിടെ അറിവെന്ന് പറഞ്ഞിരിക്കുന്ന എന്തിനാണ്? ആഴി. ആ അറിവാകുന്ന ആഴി എന്ന് പറയുന്ന എന്താണ്? അതാണ് ദൈവം. ഇതിവിടെ മാത്രം പറഞ്ഞിരിക്കുന്നത്. ആഴം അവിടെ വേറെ പറയുന്നുണ്ട്, അതാണ് മഹത്വം. ആഴിയുടെ ആഴമെന്ന് പറഞ്ഞാൽ ആഴിയുടെ മഹത്വം, ഈശ്വരന്റെ മഹത്വത്തെയാണ് ആഴമെന്ന് പറയുന്നത്. അത് ഏതിനോട്? ആ ഉപമാന ഉപമേയങ്ങൾ കൃത്യമായി ഏതിനോടാണ് യോജിക്കുന്നതെന്ന് നമ്മൾക്ക് കൃത്യമായി അന്വയിച്ചാലേ മനസ്സിലാകും. കാറ്റാണ് മായ, കാറ്റ് മായ എന്ന് പറയുന്നത് പറഞ്ഞിട്ടുണ്ട്. എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? ഗുരു തന്നെ പറഞ്ഞിട്ടുണ്ട്. എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? നമ്മൾ പഠിച്ചാണ്. പരമൊരു പെണ്ണ് പരന്ന കാറ്റാം അറിവ് അനനൻ ജലമക്ഷു ഇന്ദ്രിയാർത്ഥം ധരണി. ഇതിങ്ങനെ അഞ്ച് തത്വമായി നിന്ന് ബാക്കി നിന്ന് ബാക്കി നിന്നെ ബാക്കി നിന്നെരിയും ഇതിൻ. ആ, അവിടെ പറയുന്നുണ്ട് എന്താണ്? പരന്ന ശക്തി കാറ്റാം. ആ ഈശ്വരനുള്ള അവിടെ ഈശ്വരനെ ആകാശമായിട്ടാ പറഞ്ഞത്. ചിലടത്ത് ഈശ്വരനെ ആകാശമായിട്ട് പറയും, ചിലടത്ത് കടലായിട്ട് പറയും. കടലായിട്ട് പല സ്ഥലത്തും പറയുന്നു. അപ്പൊ അവിടെ ഈ പറയുന്ന എന്താണ്? ഈ ആകാശത്തിൽ വ്യാപിച്ചിരിക്കുന്ന കാറ്റാണെന്ത്? മായ. അതിന് ശക്തി എന്ന് അവിടെ പറഞ്ഞിരുന്നു, മായാശക്തി. ഒരിടത്തല്ല പറഞ്ഞിരിക്കുന്നു, പല സ്ഥലത്തും ഇതൊക്കെ പറയുന്നുണ്ട്. അതെല്ലാം കൂടെ നമ്മൾ ചേർത്ത് വെച്ച് വേണം നോക്കാൻ. ഇവിടെ വരുമ്പോഴത്തേക്ക് ഇത് തിരിച്ചും മറിച്ചും വ്യാഖ്യാനിക്കുന്നവരെ നിങ്ങളിവിടെ വിളിച്ചുകൊണ്ട് ഒന്ന് ക്ലാസ് എടുപ്പിക്കരുത് എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങളിത് പറഞ്ഞു കൊടുക്കണം. പറ്റുമോ? പഠിച്ചിട്ട് എന്നാലും നിങ്ങൾക്കൊരു വില ഉണ്ടാവും. മനസ്സിലായോ? ഈ കാവ് എടുത്തു വളർന്നവർക്കൊരു വില ഉണ്ടാവണമെങ്കിൽ ഗുരുദേവന്റെ കൃതികളൊക്കെ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ ആൾക്കാർക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കുമ്പോഴേ കുറച്ചു പേരും എല്ലാവരും അങ്ങനെ വരെയൊന്നും കൽപ്പിക്കില്ല. എന്നാലും കുറച്ചുപേരെങ്കിലും ഭക്തന്മാരായി വരുന്നവരെങ്കിലും ഇവർക്കൊക്കെ എന്തെങ്കിലും വിവരമുള്ളവരാണെന്നൊരു തോന്നലുണ്ടാവണമെങ്കിൽ എന്ത് വേണം? ഇതൊക്കെ ഒന്ന് വ്യാഖ്യാനിച്ച് പറഞ്ഞു കൊടുക്കണം. എന്നാലേ ഈ ഭക്തന്മാരെന്ന് പറയുന്ന ഒരു ചെറിയ വിഭാഗം അത്രയേ ഉള്ളൂ, കൂടുതലൊന്നുമില്ല. അവരുടെ മുമ്പിലെങ്കിലും ഒരു വില ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ വാടകയ്ക്ക് ആളെ എടുത്തത് വ്യാഖ്യാനിക്കരുത്. ഇതാണ് ഞാൻ പറയുന്നത്, നിങ്ങളുടെ നല്ലതിനു വേണ്ടി പറയുന്നതാണ്. നിങ്ങളിത് പഠിച്ചിട്ട് വ്യാഖ്യാനം ശരിയായിട്ട്. മറ്റേതെന്താണ്, ഈ തരതിരിഞ്ഞ് വ്യാഖ്യാനിക്കുന്നവരെ കൊണ്ട് നിങ്ങൾ വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്താ ഇവിടെ വില? നിങ്ങൾ ആരായി? എന്നിട്ട് അവരെ മുമ്പ് ചെന്ന് ഇങ്ങനെ വായി നോക്കിയിരിക്കും, അമ്മമാരെന്ത് പറയുന്നു? അതൊന്ന് മനസ്സിലാകും. എത്ര കാലമായിട്ട് ഇവിടെ മുട്ടയും അടിച്ച് നടക്കുന്നു? ഇത് ശരിയായിട്ട് അർത്ഥം പറഞ്ഞു കൊടുക്കണം. മനസ്സില നിങ്ങള് സന്യാസിമാരെന്ന് പറഞ്ഞാല് ഒരു അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കുക, എന്നുവെച്ചാൽ ഭരണം നടത്തുക, നടത്തിപ്പുകാരൻ. ഇങ്ങനെ നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന സാമാന്യ ഭക്തരുടെ ഇടയിൽ യാതൊരു വിലയും ഉണ്ടാകത്തില്ല. കാരണം അതൊക്കെ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യുന്നത്. അത് നിങ്ങളുടെ ഒരു വലിയ സാമർത്ഥ്യമൊന്നുമില്ല. പെട്ടിക്കിടകത്ത് ആർക്കറിയാൻ വയ്യാത്ത നിങ്ങൾ അത്രയൊക്കെ ചെയ്യുന്നുള്ളൂ. അതൊരു വലിയ കഴിവാണെന്നൊന്നും വിചാരിക്കരുത്. മനസ്സിലായി? അത് ലോട്ടറി കച്ചവടം നടക്കും പോലെ ഉള്ളു. അവർക്കും ഉണ്ട് കഴിവ്. അതൊന്നും അത് ചെയ്യുന്നതുകൊണ്ട് സമൂഹത്തിന്റെ മുമ്പിൽ നിങ്ങൾക്കൊരു വില ഉണ്ടാകത്തില്ല. അഡ്മിനിസ്ട്രേഷനൊക്കെ ചെയ്തു എന്ന് വിചാരിച്ചൊന്നും സമൂഹം വിലവയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് കൂടിയ തീരുമെന്നുള്ള രീതിയിലല്ല ഞാൻ പറയുന്നത്. എന്നാലും ഈ ഭക്തജനങ്ങളെന്ന് പറഞ്ഞ് കുറച്ച് ബോധമില്ലാത്ത ആൾക്കാരുണ്ടല്ലോ, അവരെ മുമ്പിലെങ്കിലും നമുക്കൊരു വില വേണ്ടേ? വേണേ. നമ്മൾ ഇങ്ങനെ താടിയും മുടിയും വളർത്തി മുട്ടയടിച്ച് കാവിയും കൊടുത്ത് കിടക്കും. എവിടെയെങ്കിലും നമുക്കൊരു വില വേണോ? അതെങ്ങനെ? അത് നമ്മളിങ്ങനെ ആധ്യാത്മികമായ കാര്യങ്ങൾ പറയുന്നിടത്ത് കുറച്ചെങ്കിലും ഒരു ജനം വില വയ്ക്കുക. അല്ലാതെ നിങ്ങൾ ഭരണക്കാരനെന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ വില വയ്ക്കുന്നത് കുറെ കപട രാഷ്ട്രീയക്കാർ ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ചൊരു വില കൽപ്പിച്ചെന്നിരിക്കും. അതും മാറി മാറി വരും. അങ്ങനെയല്ല, ഇത് എന്തായാലും ഇവിടെ ആൾക്കാർ വരുന്നത് അന്വേഷിച്ച് ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി. ഇവര് മുപ്പതിന സഭ എന്നൊക്കെ പറയുന്ന അത് എത്ര പേര് പങ്കെടുത്തോണം? അപ്പത്ത് 400 പേര് വരുന്നു. 400 പേരുടെ മുമ്പിൽ നിങ്ങൾക്കൊന്ന് ട്രെയിൻ ചെയ്യില്ലേ? വല്ലവനും ട്രെയിൻ ചെയ്യാൻ അവസരം ഉണ്ടായി കൊടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? അതോ നിങ്ങളുടെ പൊളിറ്റിക്സ്? അതിവിടെ പറയുന്നു, അത് കൈ ഞാൻ പറയുന്ന ആ കാര്യമുണ്ട്. അത് ആ കാര്യമല്ല ഞാൻ പറയുന്നത്, ആ കാര്യം പറയണ്ട. ഞാൻ പറയുന്ന വേറെ കാര്യമാണ്. ഇവിടെ ഇങ്ങനെ വരുന്നവരുടെ അടുത്ത് ഇതൊക്കെ വിശദീകരിച്ചു കൊടുക്കാൻ പറ്റുമോ ഇല്ലയെന്ന് ഞാൻ ചോദിക്കുന്നു. പറ്റുമോ? അത് മതി. അപ്പൊ അത് ശരിയാ. പിന്നെ ആൾക്കാർ കേൾക്കാൻ വേണ്ടി ഇരുന്നേരും വേണം. അതുകൂടെ വേണം. അല്ല, നമുക്ക് ചങ്കൂറ്റം ഉണ്ടായാൽ പോരാ. ചങ്കൂറ്റം വന്ന് രാമായണം വായിച്ചാൽ രാമായണം ശരിയാണോന്നൊന്നുമില്ല. അത് തന്നെ. അല്ല, അങ്ങനെ രക്ഷപ്പെട്ടു പോവെങ്കിൽ നമ്മൾ തന്നെ പറഞ്ഞു കൊടുത്താൽ പോരെ? ഇതാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മൾ തന്നെ ഇത് ശരിയായി മനസ്സിലാക്കി പറഞ്ഞു കൊടുക്കണമെന്നാ ഞാൻ പറയുന്നതിന്റെ ചുരുക്കം. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് പിന്നെ നമ്മൾ വലിയ ഈ ഭരണമൊക്കെ നടത്തുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഭരണത്തിൽ നിന്ന് നമ്മളിൽ നിന്ന് എന്തെങ്കിലും കാര്യം സാധിക്കാനുള്ളവർ വന്ന് നിന്നിട്ട് സ്വാമി എന്നൊക്കെ പറഞ്ഞ് വാപത്ത് നിന്നെന്നിരിക്കും ചിലര്. അതൊക്കെ വെറും കാപട്ടിയാണ്, അതൊന്നും കാര്യമില്ല. ഗുരുവിന്റെ കൃതികളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു പറഞ്ഞാൽ തീർച്ചയായിട്ടും കുറച്ചു പേർക്കെങ്കിലും ആ സ്വാമി കുറച്ച് ബോധമുള്ളവനാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇതിലെ ബ്രഹ്മവിദ്യാലയം. അപ്പൊ അവിടെ പറഞ്ഞ മഹത്വം അതിനെയാണ് ആഴം എന്ന് പറയുന്നത്. അതിവിടെയും അവിടെയും യോജിക്കും. ആഴമേറും ആഴി, മഹത്വമുള്ളതായ ആഴി. ആ നിന്റെ മഹത്വം, നിന്റെ ആഴം ആർക്കും അറിയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഈശ്വരന്റെ മഹത്വം എനിക്കറിയാൻ പറ്റില്ല ആണ് പറയുന്നത്. പിന്നെ ആഴിക്ക് മുമ്പ് ഞാൻ വിശദീകരിച്ചു, വേറെ ഉദാഹരണം പറഞ്ഞില്ല. എന്താണത്? മുമ്പ് ഞാൻ വിശദീകരിച്ചു പറഞ്ഞ ഉദാഹരണം നിങ്ങളുടെ കൂടെ ഇല്ലായിരുന്നു, ക്ലാസ്സിൽ ആരും ഇല്ലായിരുന്നു. എന്താണ്? പ്രകൃതി ജലം തനുഭേനം ആഴി ആത്മാ അല്ലോ. ആഴി ആത്മാവെന്ന് പറയുന്നതാണ് ആഴി. അവിടെ രൂപകമായി പറഞ്ഞിരിക്കുന്നു, ഇവിടെ ഉപമായി പറഞ്ഞിരിക്കുന്നു. അപ്പൊ നമ്മൾ ഒന്ന് തന്നെ, ഉപമയുടെ ഭേദമാണ്. ആത്മാവാണെന്ത് ആഴി ഇതാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ നിങ്ങൾ ക്രമമായി അന്വയിച്ചു കഴിഞ്ഞാൽ ആഴി എന്തായിപ്പോവും? ആ ജീവന്മാരായിപ്പോ. അതല്ല, ആത്മാവാണ്, പരമാത്മാവാണ് ആഴി. പക്ഷെ ഇത് പലതരത്തിൽ ഒരു വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അവിടെ പിന്നെ വേറെ കാര്യങ്ങൾ പറഞ്ഞു. എന്താണ്? പ്രകൃതി ജലം തനു ഭേദം ആഴി ആത്മ അഹമഹമെന്ന് അലയുന്ന ഊർമിജാലം, അത് ജീവന്മാരാണ്. ഊർമി തിരകൾ ജീവന്മാരാണ്. അഹമഹമെന്ന് അലയുന്നതാരാണ്? ജീവന്മാരാണ്. ഇവിടെ തിര എന്തായിട്ട് പറഞ്ഞിരിക്കുന്നു? ക്രമമായിട്ട് അന്വയിച്ച തിര എന്താവും? മായയാവും. മനസ്സിലായോ? ക്രമമായിട്ട് അന്വയിക്കാൻ പാടില്ല. എന്താണ് തിരകൾ എന്ന് പറയുന്നതാണ് ജീവന്മാര്. മായ കാറ്റായിരിക്കും, തിര ജീവന്മാരാവണം. ആ തിര ക്രമമായിട്ട് അന്വയിച്ച തിരമായാവും. തിരയല്ല മായ. അത് അതിന്റെ യുക്തിയും അർത്ഥം അങ്ങനെയാണ്. കാരണം കടലിൽ കാറ്റുകൊണ്ടാണ് തിരയുണ്ടാകുന്നത്. അപ്പൊ ഈ പരമാത്മാവിൽ പരമാത്മാവിന്റെ മായ കൊണ്ടാണ് ജീവന്മാരുണ്ടാകുന്നത്. ഇതാണ് അവിടെ പറയുന്നത്. എല്ലാം ഒന്ന് തന്നെ. ഇവിടെ അഭേദമാണ് പറയുന്നത്. ഈ ദൈവദേശകത്തിൽ മാത്രം ഒരു പ്രത്യേകതയാണ്. ഗുരുദേവന്റെ ഏത് കൃതികളെടുത്ത് നോക്കിയാലും ഈ ഒരു കൃതിയിൽ മാത്രം പ്രപഞ്ചം മിഥ്യെന്ന് പറയുന്നില്ല. അങ്ങനെ പറയുന്ന ഒരു ധ്വനി പോലുമില്ല ഒരിടത്തും. വ്യാഖ്യാനങ്ങളൊക്കെ നിങ്ങൾ കാണും ഒരുപാട്. നേതി നേതി എന്നൊക്കെ പറയാൻ പാടില്ലെന്ന് പറയുന്ന അതുകൊണ്ടാണ്. അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രപഞ്ചം മിഥ്യെന്നുള്ള ഇത് എന്തുകൊണ്ടോ ഈ കൃതിക്കകത്ത് അങ്ങനെ ഒരു ആശയമേ ഇല്ല. ഇവിടെ പിന്നെ എന്താ പറയുന്നത്? എല്ലാം അഭേദമായി പറയുന്നു. നീ സത്യം ജ്ഞാനമാനന്ദം, നീ തന്നെ വർത്തമാനവും ബോധവും ഭാവിയും വേറെ ബോധം മൊഴിയും വർത്തമാനം. നീയല്ലോ മായയും മായ. ഇങ്ങനെ എല്ലായിടത്തും അഭേദമായി പറയുന്നു. ആഴി ഈശ്വരനാണ് ഇതെല്ലാം. ഈശ്വരനാണ് മായ, ഈശ്വരനാണ് ജീവന്മാര്, ഈശ്വരനാണ് ഈശ്വരന്റെ മഹത്വം. എല്ലാം ഈശ്വരനാണ്. അഭേദമായിട്ടാണ് ഇവിടെ പറയുന്നത്. ഇത് ഇവിടെ ഇത് ഏറ്റവും കൂടുതൽ യോജിക്കുന്ന വിശിഷ്ടാദ്വൈതത്തോട് ഈ പദ്യം. കാരണം മിഥ്യാത്വം വന്നാലേ അദ്വൈതത്തോട് യോജിപ്പിക്കാൻ പറ്റും. ഇതിനകത്ത് മിഥ്യാത്വം വരുന്നില്ല, ഒരിടത്തും വരുന്നില്ല. ഞാൻ വ്യാഖ്യാനങ്ങളുടെ കാര്യമാണ് പറയുന്നത്. പക്ഷെ ഇതെല്ലാം വിശിഷ്ടാദ്വൈതമായിട്ട് വളരെ യോജിപ്പിക്കാൻ പറ്റും. അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റ് ഇതുമായിട്ടൊക്കെ യോജിപ്പിക്കാം. കാരണം ഈശ്വരൻ മായയാണ് എന്നാ പറയുന്നത്. എന്ന് പറയുമ്പോൾ കൃത്യമായി അങ്ങനെ പറയുന്നതിനാണ് വിശിഷ്ടാദ്വൈതം എന്ന് പറയുന്നത്. അതൊരു അദ്വൈതമാണ്, വിശിഷ്ടാദ്വൈതം എന്നാ പറയുന്നത്. അത് പിന്നെ ഞാൻ ഇത് വിശദീകരിക്കുമ്പോൾ പറയാം. പക്ഷെ ഇത്രയും അറിഞ്ഞിരിക്കണം, മനസ്സിലായോ? അപ്പൊ അതിന്റെ ആശയം കൂടെ കറക്റ്റ് ആകണം, ഭാഷയും ഒരുമിച്ച് വരണം. പിന്നെ പലരും ധരിച്ചിരിക്കുന്ന നീയല്ലോ പിന്നെ ഇവിടെ എന്താ തുടങ്ങിയത്, പദ്യത്തിൽ എങ്ങനെയാ പറയുന്നത്, ആഴിയും തിരയും കാറ്റും ആഴവും പോലെ. ഇത് ക്രമമായി പറഞ്ഞിരിക്കുകയല്ലേ, ആഴിയും തിരയും കാറ്റും ആഴവും പോലെ എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഉപമേയങ്ങളും ഉപമാനങ്ങളും ക്രമമായിട്ട് എടുക്കണമെന്നാണ്. ഞങ്ങളും മായയും നിൻമഹിമയും നീയും ക്രമമായിട്ട് എടുക്കണമെന്നാണ്. ഇത് ആൾക്കാരെ മുഴുവൻ വഴിതെറ്റിച്ചത് നമ്മുടെ എം എസ് ശാസ്ത്രിയാണ്, ഇവിടുത്തെ മുഖ്യാചാര്യനായിരുന്നു. പക്ഷെ ഈ കാര്യത്തിൽ പുള്ളിക്ക് തീരെ വിവരമില്ല. കാരണം പുള്ളി ഇവിടെ എടുത്തത് വ്യാകരണത്തിന്റെ നിയമമാണ്. എന്റെ നിയമം യഥാസംഖ്യം അനുദ്ദേശക സമാനമാണ്. യഥാസംഖ്യം എടുക്കണം, അത് അല്ല ഇവിടെ. ഇവിടെ സംഗതി വേറെയാണ്. അതുകൊണ്ട് ഉപമാന ഉപമേയങ്ങൾ ക്രമമായിട്ട് എടുക്കണം. കാരണം ഈ എന്താണ് ഈ പറയുന്ന വിഷയത്തിൽ വ്യാകരണത്തിൽ നിന്ന് വിട്ട്, സാഹിത്യത്തിൽ നിന്ന് വിട്ട്, അദ്വൈതം ഇങ്ങനെയുള്ള ദർശനങ്ങളെ സംബന്ധിച്ച് പുള്ളിക്ക് വലിയ ഗ്രാഹ്യമൊന്നുമില്ല. വലിയ ഒരു ഗ്രാഹ്യം ഇല്ലാത്തതാണ്. കാരണം എന്നോട് ഒരിക്കൽ നേരിട്ട് പറഞ്ഞതാണ്, ദിക്കൻ ഭ്രമം എന്ന് പറഞ്ഞാൽ പിള്ളേര് ഇങ്ങനെ കറങ്ങില്ലേ, കറങ്ങിക്കളിക്കില്ലേ, കറങ്ങിക്കളിക്കുമ്പോൾ തല കറങ്ങുന്നതിനാണ് ഗുരുദേവൻ ദിക്കൻ ഭ്രമം എന്ന് പറഞ്ഞത്. എന്നോട് നേരിട്ട് പറഞ്ഞതാണ്. മറ്റുള്ളവർ ബാലകൃഷ്ണൻ നായർ സാർ വ്യാഖ്യാനിക്കുന്നത് ശരിയല്ല, ഇതാണെന്ന് പറഞ്ഞു. കാരണം ഇത് ഇങ്ങനെ ഒരു വിഷയം ചർച്ച ചെയ്തിട്ടുണ്ടെന്നൊന്നും പുള്ളിക്ക് അറിയത്തില്ല. ആള് സാത്വികനും പണ്ഡിതനും യോഗ്യനും ഒക്കെയാണ്, അതിലൊന്നും ഒരു സംശയം ഉണ്ടോ എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. ആര് വിശകലനം ചെയ്തെന്നുള്ളതല്ല ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഞാനിത് പറഞ്ഞു എന്നുള്ളതല്ല ഇതിന്റെ ശരി. അങ്ങനെ നിങ്ങൾ ആരുടെടുത്തും പറയുകയും ചെയ്തു, ഞങ്ങളെ ഇങ്ങനെ പഠിപ്പിച്ച അതുകൊണ്ട് ഇത് ശരിയെന്ന് നിങ്ങൾ ഇന്നും ആൾക്കാരെടുത്ത് പറയരുതെന്ന് ഞാൻ പറയുന്നതാണ്. എന്ത് ചെയ്യണം, നമുക്ക് ബോധ്യപ്പെട്ടതേ നമ്മൾ പറയാവും. ഒരാൾ പഠിപ്പിച്ചു അതുകൊണ്ട് അയാൾ ശരി, അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് ശരി എന്നുള്ള ധാരണ ഒരിക്കലും വയ്ക്കരുത്, ഒരു കാര്യത്തിൽ. കാരണം ഈ ലോകത്ത് തെറ്റുപറ്റാത്ത ആരുമില്ല, ആർക്കും തെറ്റുപറ്റും. അപ്പൊ ഇത് ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് എങ്ങനെയാണ് എന്ന് പറയുകയും അവര് ഒരു ചോദ്യം ചോദിച്ചാൽ അതിന് മറുപടി പറ നമ്മൾ പഠിപ്പിക്കുമ്പോൾ ചോദ്യം വരും, അത് പറഞ്ഞു കൊടുക്കാനുള്ള കഴിവും നമുക്ക് വേണം, നല്ല കോൺഫിഡൻസ് വേണം, ആത്മവിശ്വാസം. അല്ല ഇന്നാര് പഠിപ്പിച്ച് ഇന്നാര് ഇതൊക്കെ അറിയുന്ന ആളാണ് എന്നും പറഞ്ഞ് ആരോടും പോയി സംസാരിക്കും, എന്നെ കൂടെ നാട്ടിക്കരുത്. മനസ്സിലായോ? അത് പറയുന്നു, ഇത് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്ന ഇങ്ങനെയാണ്. അങ്ങനെയെന്ന് ഞാൻ പറഞ്ഞില്ല, ഘോഷിക്കുക എന്നൊക്കെ ഞാൻ പറഞ്ഞു. എവിടുന്ന ഇതൊക്കെ കിട്ടിയത്? അതായത് ഒരിക്കൽ ഇവിടെ കേട്ടോ, ഒരു ഒരു കൃതി അദ്വൈതപരമായി വ്യാഖ്യാനിക്കണമെങ്കിൽ അതിൽ മിഥ്യാത്വം വരണം. മനസ്സിലായോ? പറയുന്നത് ചെറുത് ചെയ്യണം. ഇതിനകത്ത് മിഥ്യാത്വം എന്ന് പറയുന്നൊരു ആശയമില്ല, അതുകൊണ്ടിത് അദ്വൈതപരമായി വ്യാഖ്യാനിക്കാൻ പറ്റിയില്ല. പിന്നെ മിഥ്യാത്വം എന്നൊരാശയം ഇല്ലാത്തതാണ് ഏത്? ഓ, ഈ വിശിഷ്ട അതുമായിട്ട് ഇതിനെ യോജിപ്പിച്ച് വയ്ക്കുന്നു. പോയി അങ്ങോട്ടൊന്നും ഇപ്പൊ പോണ്ട, ദേവിയെ ഇവിടെ ഇരിക്കുക. ഈ പറയുന്ന ദൈവദശകത്തിന് ഇത് ഇതേ ഉദാഹരണം തന്നെ ഒഴിവിലൊടുക്കത്തിൽ വരുന്നുണ്ട്. എന്താണ് കടൽ ശിവനി ആത്മാ, കടലാണ് ശിവൻ, ജലമാണ് ആത്മ. പക്ഷെ അവിടെ ഉപമാന ഗുരുവിനൊരു പ്രത്യേകതയുണ്ട്, ഗുരു ആരും കോപ്പി അടിക്കരുത് എന്നും പറഞ്ഞിട്ടുണ്ട്. ഗുരു എന്ന് വെച്ചാൽ എല്ലാത്തിൽ നിന്നും, അങ്ങനെ മറ്റ് ഗ്രന്ഥങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ സ്വയം ആർജിച്ചതോ ആയ ആശയങ്ങളെ ഗ്രഹിച്ചിട്ട് തന്റേതായ ഒരു തനിമയിലെ അത് വരുത്തി അത് നമുക്ക് വേറെ ഒരിടത്ത് അങ്ങനെ കാണാൻ പറ്റില്ല. ഗുരുവിന്റെ കൃതിയിലല്ലാതെ ഇന്ന അടുത്ത് എഴുതിയിരിക്കുന്നു അത് പറഞ്ഞു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു സന്ദർഭമേ ഉള്ളൂ. ഗുരു മറ്റടുത്ത് പറഞ്ഞ അതുപോലെ പറഞ്ഞിരിക്കുന്നത് ഉണ്ട്, അതേപോലെ പറഞ്ഞുകൊണ്ട് ആണ് ദർശനമാലയുടെ നിർവ്വാണ പ്രകരണം. അത് വാസിഷ്ഠത്ത് പറഞ്ഞാണ്. പിന്നെ നിങ്ങളീ പറയുന്ന എന്താണ് ദൈവചിന്തനം, അതും വാസിഷ്ഠത്തിനുള്ളതാണ്. മുഴുവനുള്ള കുറച്ച് ഭാഗം, ബാക്കിയെല്ലാം പറയുന്നിടത്ത് മുഴുവനടുക്കത്തിൽ ഇതേ കാര്യം തന്നെ പറയുന്നു. അവിടെ പറയുന്ന എന്താണ്, കടൽ ശിവനാണ്, ജലം ജീവന്മാരാണ്, തരംഗങ്ങൾ ജീവബോധമാണ്, കാറ്റ് കർമ്മമാണ്. ഇങ്ങനെയാണ് അത് വ്യാഖ്യാനിച്ചു പോകുന്നത്. അപ്പോൾ അത് അതുപോലെ എടുത്തിട്ടില്ല. അപ്പോൾ ജീവബോധമാണ് തരംഗങ്ങൾ എന്ന് പറയുന്നത്, ഇവിടെ ജീവൻ എന്ന് പറയുന്നത്. കാറ്റ് കർമ്മമാണെന്ന് പറഞ്ഞത് കർമ്മമെന്ന് വെച്ചാൽ നേരെ പറയുന്നില്ല ശക്തി. അതിനെ അവർ വ്യാഖ്യാനിക്കുന്നതിന്റെ പ്രശ്നമാണെന്ന് അറിയില്ല. കാരണം തമിഴിന്റെ ഉള്ളിലേക്ക് പോയി മനസ്സിലാക്കാനുള്ള ശേഷി എനിക്കില്ല. എനിക്ക് വായിക്കാൻ അറിയാം, കൂട്ടി വായിക്കാൻ അറിയാം, അത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ വ്യാഖ്യാനങ്ങൾ നോക്കുമ്പോഴത് കിട്ടുന്നു. അപ്പൊ ഗുരു പറഞ്ഞിരിക്കുന്നത് എന്ത്, പരന്ന ശക്തി കാറ്റ ശക്തി, അതാണ് കർമ്മം. അപ്പൊ അങ്ങനെ ശക്തിയെ അവർ കർമ്മമെന്ന് വ്യാഖ്യാനിച്ചാണ്. എന്തായാലും ശരി, അല്പസ്വല്പം വ്യത്യാസം അവിടെയുണ്ട്. എന്തായാലും ശിവൻ കടലാണ്, അക്കാര്യത്തിൽ ഒരു സംശയമില്ല. അങ്ങനെ ഇവിടെ സൃഷ്ടി ഈശ്വരൻ എന്ന് പറയുന്നതാണ് ഇഷ്ടാദ്വൈതം, ദൈവമാണെന്ന് പറയുന്നു, അതാണ് ഇഷ്ടാദ്വൈതം എന്ന് വിചാരിച്ചപ്പോ ഒരു ഇഷ്ടാദ്വൈതം ഇവിടെ എഴുതി വെച്ച് എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്ന എന്റെ സാദൃശ്യമാണ്, മനസ്സിലായോ? ഏതിനോടാണ് നമുക്ക് വ്യാഖ്യാനിക്കുമ്പോൾ ഏതിനോടാണ് കൂടുതൽ യോജിപ്പിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. അല്ലാതെ ഇഷ്ടാദ്വൈതം വ്യാഖ്യാനിച്ചു എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അദ്വൈതമായിട്ട് യോജിപ്പിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട് പറ്റത്തില്ല? മിഥ്യാത്വം എന്ന് പറയുന്ന ആശയമേ ഇനി പറയുന്നു. അത് ദർശനമാനയിലോ ആത്മോപദേശത്തിലും ബ്രഹ്മവിദ്യാവഞ്ചകത്തിലോ ഒക്കെ ധാരാളമുണ്ട്. ഇവിടെ അതില്ല. ഇവിടെ ഭക്തനും ഭഗവാനും ആ ഒരു നിലപാടേ ഉള്ളൂ. അതുകൊണ്ട് അതിനോട് കൂടുതൽ ചേർന്ന്. അതുകൊണ്ട് നമ്മൾ അന്വയിക്കുമ്പം എന്താണ്, മറ്റുള്ളവർ അങ്ങനെ പറഞ്ഞു, ഇന്ന ഗുരു വ്യാഖ്യാനിച്ചു, മറ്റേ ഗുരു വ്യാഖ്യാനിച്ചു, ചക്കക്കുരു വ്യാഖ്യാനിച്ചു, അതൊന്നും നോക്കരുത്. നമുക്ക് ബോധ്യപ്പെടണം ഇന്നതാണ് യോജിച്ചു വരുന്നത്. ഗുരു മറ്റു ഭാഗത്ത് പറഞ്ഞിരിക്കുന്നതുമായിട്ട് നമ്മൾ താരതമ്യപ്പെടുത്തി നോക്കണം, പിന്നെ അതിന്റെ യുക്തി നോക്കണം. ശബ്ദം അത് ശൈവ അവിടെ പറയുന്നു അദ്വൈതം തന്നെയാണ്. കാരണം അവിടെയും പറയുന്ന എന്താണ്, ഇതിനും കടുത്ത അദ്വൈതമാണ് അവിടെ പറയുന്നത്. ജീവനും ഈശ്വരനും ഒന്ന് തന്നെ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. കടലെന്ന് പറയുമ്പോൾ ഇതെല്ലാം കൂടെ ചേരുന്നു. നല്ല ജലമാണ് ഈശ്വരൻ എന്ന് പറയുമ്പോൾ എന്താണ്, രണ്ടും ഒന്ന് തന്നെ. ഒഴിവിലൊടുക്കം എന്ന് പറയുന്നത് അവിടെ എന്താണ്, കയറും പാമ്പും എല്ലാം വരുന്ന സാധനമാണ്. തുര്യം തുര്യാതീതം വരുന്നതാണ്. അതിനെ വേദത്തെ എടുക്കുന്നു, വേദത്തെ എങ്ങനെ എടുക്കുന്നു, വേദത്തെ എങ്ങനെ എടുക്കുന്നു, എല്ലാ ശബ്ദവും ഓതുക എന്ന് വെച്ചാൽ പറയുക എന്നുള്ളു, അല്ല വേദം ഓതുക എന്നർത്ഥമുണ്ട്. ഓതു എന്ന് പറയുന്നതുകൊണ്ട് വേദത്തെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള ശബ്ദങ്ങളൊക്കെ അവിടെ പോയി, അതിന് പിന്നെ വേറെ വേണ്ടി വരും. ശബ്ദം നമ്മൾ ഉച്ചരിക്കുന്ന ശബ്ദം, ശബ്ദവും അതാണ്. കാരണം അതിന്റെ തുടക്കം എങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്, സത്യം ഞാൻ ആനന്ദം. അപ്പം വർത്തമാനം ഭൂതം ഭാവി എന്ന് പറയുകയാണ്. കാലവും നീയാണ്, പിന്നെ നീ തന്നെയാണ് ശബ്ദവും ഓതുന്ന ഉച്ചരിക്കുന്ന ശബ്ദം. അത് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ എടുത്തു പറഞ്ഞു. വേദം എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം അവിടെ ചുരുങ്ങിപ്പോകും. ഇവിടെ വേദത്തിന് പ്രത്യേകിച്ച് പ്രാധാന്യം. വേദം ദൈവമാണെന്ന് പറഞ്ഞിട്ട് എന്താ പ്രയോജനം? വേദം എന്ന് പറയുന്നത് പണ്ടത്തെ ആദിവാസികളുടെ മൂളിപ്പാട്ടാണ്. പണ്ട് എന്താണ് ഇങ്ങനെ ഇന്ന് നമ്മുടെ വയലിലൊക്കെ നിന്ന് അധ്വാനിക്കുന്ന വർഗത്തിന്റെ പാട്ട് കേട്ടിട്ടുണ്ടോ? എന്റെ കുട്ടിക്കാരത് കേട്ടിട്ടുണ്ട്. അവർ പാടുന്ന പാട്ട് കേട്ടിട്ടുണ്ട്. ഇപ്പൊ എന്താന്ന് എനിക്കറിയില്ല. ഞാറ്റുപാട്ട് പഴയ ആദിവാസികളുടെ മൂളിപ്പാട്ടാണ്. അതിന് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. വേദം ഗർഭവേദ പരിഭാഷ ഉണ്ട്, എടുത്ത് വായിച്ചു നോക്കുക. മലയാളത്തിലുണ്ട്, പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, സായണ ഭാഷയത്തോടുകൂടി. അതൊന്നെടുത്ത് വായിച്ചു നോക്കുക. ഒരിക്കൽ വായിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളത് കൈ കൊണ്ട് തുടത്തില്ല. കേട്ടില്ല. എട്ട് ഭാഗമായിട്ടൊരു നമ്പൂതിരിയാണ്, OMC നാരായണൻ നമ്പൂതിരി പാട്ട്. OMC നാരായണൻ നമ്പൂതിരി പാട് എന്റെ വ്യാഖ്യാനം വായു സായണ ഭാഷയത്തോടുകൂടി. അതൊക്കെ ആരെങ്കിലും ഇതിൽ നിന്ന് അല്പസ്വല്പം കോപ്പി എടുത്ത് വെച്ചിട്ട് അടിച്ചു വെച്ചിട്ട് പുസ്തകങ്ങളെല്ലാം വീടുകളിൽ കൊണ്ടുവന്ന് വിൽക്കുന്നതല്ലേ? എവിടെ അത് വായിക്കണം. അങ്ങനെ വായിക്കണം, കൃത്യമായ അർത്ഥത്തോടുകൂടി എഴുതിയിരിക്കുന്നു. അത് വിവരമുള്ള ആൾ എഴുതിയാണ്. ഇതാരെഴുതിയെന്ന് എനിക്കറിയത്തില്ല. സായണ ഇത് അങ്ങനെയൊന്നും ഞാൻ കണ്ടിട്ടുമില്ല, അതുകൊണ്ട് എനിക്കറിയത്തില്ല. അപ്പൊ അത് വരുമ്പോ അതിന്റെ പ്രത്യേകത അതാണ്. അതും ഇതും കൂടെ ബന്ധപ്പെട്ട് ഈ മൂന്ന് പദ്യങ്ങളും പരസ്പരം ബന്ധപ്പെടുത്തിയാലേ അർത്ഥം ക്ലിയർ ആകും. ഏത് മൂന്നും? അത് പിന്നെ എന്താണ് ആഴമേറും നിന്മഹസം. പിന്നെ ഒന്നൊന്നോ എണ്ണി എണ്ണി തൊട്ടൊന്നും. ഈ മൂന്നും എല്ലാം ബന്ധപ്പെടുത്താം. എന്നാണ് ഈ മൂന്നിനും പരസ്പരം ഒരു ബന്ധമുണ്ട്. കാരണം അവിടെ ആഴം വന്നു, ഇവിടെ ആഴം വന്നു. ഇവിടെ അസ്പന്ദമാകണമെന്ന് പറഞ്ഞ് ഇവിടെ ആഴണമെന്ന്. ഇത് എല്ലാം ചേർക്കണം. മനസ്സിലായി? അത് എന്താണ് ഒരു ക്ലാസ് ഇങ്ങനെ അറേഞ്ച് ചെയ്യണം. ദേവദശം മാത്രം പഠിപ്പിക്കുക. കുറച്ച് ആൾക്കാരെ വിളിച്ചു കൂട്ടിയിട്ട് ദൈവദേശം. കാരണം അതങ്ങനെ ഈ ശാഖായോഗങ്ങളിലും ഗുരുതരം പറഞ്ഞാലും എല്ലായിടത്തും പാടുന്നതാണ് ദൈവദേശം. അല്ലേ? അപ്പൊ ആൾക്കാർ കുറച്ച് അർത്ഥം മനസ്സിലാക്കി പാടട്ടെ. ഒന്നുകിൽ നമ്മൾ അവിടെ പോയി പഠിപ്പിക്കണം, എല്ലാ ശാഖായോഗങ്ങളിലും ചെന്നിട്ട് അവിടെയൊക്കെ എന്ത് ചെയ്യണം? ആളെ കിട്ടുമോ? ചെന്നിട്ട് അവരെ പഠിപ്പിക്കും. ഈ എന്നും പ്രാർത്ഥന എഴുതുന്നവരോട് പറയും, നിങ്ങൾ ഇതിന്റെ അർത്ഥം ഒന്ന് മനസ്സിലാക്കും എന്ന് പറഞ്ഞ് അവരെ പഠിപ്പിക്കും. ഇല്ലെങ്കിൽ കുറച്ച് പേരെ ഇവിടെ വിളിച്ച് ഇവിടെ പഠിപ്പിക്കും. അത് ഏറ്റവും പ്രധാനമായിട്ട് ആൾക്കാരെ പഠിപ്പിക്കേണ്ടത് ദൈവദേശമാണ്. കാരണം അതാണ് ആൾക്കാർ പ്രാർത്ഥിക്കുന്നത്. അത് സിമ്പിളായി പറഞ്ഞു കൊടുക്കാം. ഒരുപാട് അദ്വൈതമൊന്നും പറയേണ്ട കാര്യമില്ല. നേരിട്ട് ഈ എഴുതിയിരിക്കുമ്പോഴങ്ങ് പറഞ്ഞു കൊടുത്താണ് ഒരുപാട് ഒരുപാട് വിശദീകരിക്കുന്നു. എന്ത് അദ്വൈതമാണ് അതൊന്നും പറയാൻ പോണ്ട. പിന്നെ അതിൽ താല്പര്യമുള്ളവർ കൂടുതൽ പഠിച്ചിട്ടൊക്കെ ഉള്ള ഒരാൾ പറയണമെങ്കിൽ അപ്പൊ ഒരു കൈ നോക്കാം. എന്താണ് അത് തന്നെ അത് ആൾക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഞാനത് പറഞ്ഞു കൊടുക്കും, അർത്ഥം മനസ്സിലാവും. പിന്നെ പറഞ്ഞതുപോലെ എന്താണ്, ആൾക്കാരൊക്കെ ലയിപ്പിക്കാൻ പറ്റുമെങ്കിൽ ലയിപ്പിക്കുക, അതുമൊക്കെ ചെയ്യാം. നല്ലോണം ചൊല്ലേ.